ീശ്വരമന്ത്രോധീരമന്ത്രപുഷ്പാഞ്ജലിം സമർപ്പിതം പ്രാർത്ഥനാ കുർമഃ. യാനി കാനി ച പാപാനി കാലങ്കൽപ്പ നിമിത്താനി താനി വിനശന്തി പ്രദക്ഷിണം പ്രവേദനതാ ശരണനാഥ തം ശരണം തസ്മാത് കരുണ രക്ഷ രക്ഷ പരമേശ്വര രക്ഷ രക്ഷ പരമേശ്വര രക്ഷ രക്ഷ അരക്ഷമാനം ആവാഹനം ജാനാമി ന ജാനാമി തവാചനം പൂജാം ചൈവ ന ജാനാമി ക്ഷമതാം പരമേശ്വര മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം സുരേശ്വരയാൽ പൂജിതമയാ ദേവ പരിപൂർണം തസ്മൈ ഗതം പാപം ഗതം ദുഃഖം ഗതം ദാരിദ്ര്യമേവ ച അഗ്രാസുഖിതം പത്തി പുണ്യഹം തവ ദർശനരൂപം ദേഹി ജയന്തി ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ ശ്രീ മഹാദേവ ശംഭോ ശ്രീ മഹാദേവ പ്രാർത്ഥനാപൂർവം ക്ഷമാപരം കൃതം നമോ നമസ്കാരം സമർപ്പയാമി. ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം ഓം നമഃ ശിവായ ഓം ഓം നമഃ ശിവായ ഓം ഓം നമഃ ശിവായ ഓം ഓം നമഃ ശിവായ ഓം ഓം നമഃ ശിവായ ഓം ഓം നമഃ ശിവായ ഓം തത് പ്രണമാമി സദാശിവം. നമഃ പാർവതേ പതേ ഹര ഹര ഹര മഹാദേവ നമഃ ദേ ഹര ഹര ഹര.